ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മള് നമ്മുടെ ചുറ്റുപാടും എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ സന്യാസിമാർ വിചാരിക്കും നമ്മളെന്തോ കൂടിയ ആൾക്കാരെന്നൊക്കെ എണ്ണ വിചാരി നമ്മുടെ മനസ്സിലൊരു ധാരണ. നമ്മളിങ്ങനെ ഈ സമാധിയിൽ ഈ ചുറ്റുപാടുമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്രയോ ഭക്ത ഒരു വരുന്നു, അവര് 99.999 ഭക്തന്മാരാണ് ഒരു അല്ലെങ്കിൽ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. 1% ചിലപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്നവരുമാണ് പോയിന്റും. നമ്മളൊക്കെ ഇങ്ങനെ ഇതുവഴി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ട ഭാവം നടക്കില്ല എന്നുവെച്ചാൽ നമ്മളെ ബഹുമാനിക്കണമെന്നുള്ളതല്ല. സാധാരണ മനുഷ്യര് പരസ്പരം കാണുമ്പോൾ ഒന്ന് വിഷ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒരു സന്യാസി കണ്ട ഇവിടെ ഒരു മനുഷ്യരും ഇവിടെ വരുന്നവരാരും ഒഴിഞ്ഞ് അവരെ ഒഴിവാക്കി പോകാനേ ശ്രമിക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആര് എല്ലാവരും ഒഴിവാക്കി പോകാനേ ശ്രമിക്കും. അപ്പോ എന്നുവെച്ചാൽ സന്യാസിയെ ബഹുമാനിക്കണമെന്നുള്ളതല്ല. പിന്നെ ഇനി ആരെങ്കിലും നമ്മളെ ഒക്കെയാണെങ്കിൽ മുൻപരിചയമുള്ളവരായിരിക്കും ഒന്ന്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മറ്റെന്തെങ്കിലും വിവരം അറിയണം. ഇവിടുത്തെ ബാത്റൂം എവിടെയാണ് ആദ്യം കാണുമ്പോൾ ഒന്ന് തൊഴിൽസ്വാമി ബാത്റൂം എവിടെയാണ്, അപ്പോൾ ഇതറിയാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ഈ ബാത്റൂം തിരക്കുന്നവരല്ലാതെ കൂടെ വരുന്ന ആരും ഏതെങ്കിലും ഒരു സ്വാമിയെ കണ്ട സാമാന്യമായിട്ട് ഒന്ന് വിഷ് ചെയ്യണമെന്ന് അങ്ങനെ തോന്നത്തില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിൽ തിരിച്ചങ്ങോട്ട് വിഷ് ചെയ്യാനും പോകത്തില്ല, കാരണം അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നാണ് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ അത് അങ്ങോട്ട് കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇവനെന്തോ എൻ്റെ ഇത് തട്ടിക്കാനാണെന്നൊക്കെ തോന്നിയാലും അതുകൊണ്ട് വെറുതെ അങ്ങോട്ട് കയറി ഞാൻ പോകാറുമില്ല, കാരണം അവരുടെ മനോഭാവം നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു നല്ല മനോഭാവത്തിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ നമുക്കൊരാളെ കാണുമ്പോൾ വിഷ് ചെയ്യാം. പക്ഷെ ഇത് അവര് നമ്മൾ വിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് മുഖം തരാതെ അവർ തിരിഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം ഇവിടെ ഏതെങ്കിലും ഒരു സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇവന്റെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റുന്ന എന്താണ് മറ്റവനെ കുറിച്ചുള്ള വേണ്ടാതീതങ്ങളാണ്. അപ്പോൾ അയാളെന്ത് ചെയ്യും, അയാളെന്ത് ചെയ്യുന്നു ഇവനെ കുറിച്ചുള്ള വേണ്ടാതീനം പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വേണ്ടാതീനങ്ങൾ ആൾക്കാരെ തലയിൽ ഇങ്ങനെ പറഞ്ഞു കയറ്റിയിരിക്കുന്നുണ്ട്. എന്തുവരുന്നു ആർക്ക്? ആൾക്കാർക്ക് ആരെയും ആരെയും മൈൻഡില്ല. അങ്ങനെ പറയും ആർക്കും ആരെയും മൈൻഡില്ല. ആർക്ക് എന്തും പറ്റത്തില്ല. അല്ല, അത് അവരുടെ ഈ ഭക്തിയെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടൊക്കെ മാറുന്നതുകൊണ്ടാണ്. മനസ്സിലായി? ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ചടങ്ങുകളെയൊക്കെ അവര് നല്ലൊരു വിഭാഗം സംശയത്തോടെ അപേക്ഷിക്കുന്നു. നമ്മുടെ കാശടിച്ചു മാറ്റാനുള്ള വല്ല പരിപാടിയാണോ എന്നുള്ള രീതിയിൽ അവർ സംശയത്തോടെ വീക്ഷിക്കുന്നുണ്ടാണ്. അതൊക്കെ തന്നെ, കാരണം അത് ഇതൊക്കെ നമ്മുടെ പൈസ വസൂലാക്കുന്നു, അവസാനം സ്വാമി സംഭാവന ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയം ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ആണ് കൂടുതലും. പക്ഷെ അവരുടെ ഉള്ളിൽ ഭക്തിയുണ്ട്, ഭക്തിക്ക് വേണ്ടി കാശൊന്നും മുടക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുടെ മനസ്സിലുണ്ട്. അല്ലാതെ അവര് വിശ്വാസമില്ലാത്തവരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരിപ്പോ ഒന്ന് തൊഴുതാ തന്നെ അവരുടെ മനസ്സിലെന്താണ്, ഗുരുവിനോടുള്ള ഒരു ബഹുമാനം അവരുണ്ട്. പക്ഷെ ആ ബഹുമാനം ഗുരുവിനോട് മാത്രമേ ഉള്ളൂ. ഇതാണ് അവരുടെ നിലപാട്. ഇനി നിങ്ങൾ പൂജയൊക്കെ കാണിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ പൂജ ഞങ്ങൾ ചെയ്തോളാം. ഇതാണ് വരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട്. പിന്നെ കുറച്ചാൾക്കാർ എന്ത് ചെയ്യുന്നു, അതിലൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു മനസ്സുള്ള അത്രയുള്ളൂ. അപ്പോ ഇത്തരം വിഷയങ്ങൾ, നമ്മുടെ ഇടയ്ക്കുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് ഒരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യണം, തിരുത്തണം, അത് വേറെ, അത് മറ്റൊരു വിഷയമാണ്. ആര് ആരെ നിയന്ത്രിക്കുന്നു? അത് നിയന്ത്രണമെന്ന് പറയുന്നത് നമ്മളുടെ ജോലി ആരെങ്കിലും നിയന്ത്രിക്കുകയല്ല. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മളാരെ നിയന്ത്രിക്കാനാണ്? നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണ് ആൾക്കാരെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ആരുടെ കാര്യം പറയുന്നു? അന്തേവാസിയുടെ. ഞാൻ എന്താ അവിടെ പറഞ്ഞ അന്തേവാസിയുടെ കാര്യമില്ലാണോ പറയുന്നതേ? ഈ പറയുന്ന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കുക. പറഞ്ഞത് അന്തേവാസിയുടെ കാര്യമല്ല. ഈ പറഞ്ഞത് അന്തേവാസിയുടെ കാര്യമില്ല, ഇവിടെ വരുന്ന ജനങ്ങളുടെ കാര്യമാണ്. അത് അന്തേവാസിയുടെ കാര്യം അത് വേറെ വിഷയം. പറഞ്ഞത് അതല്ല, പറയുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചോദ്യം പറയാൻ. ഇവിടെ വരുന്ന ജനങ്ങളുടെ കാര്യമായിട്ട് വിളിച്ചു, അന്തേവാസികളുടെ കാര്യം. ഇവിടെ വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ലെന്ന് ഞാൻ പറയും. അത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല. അവരെന്താണ് വരുന്നവർ ഈ പറയുന്ന പോലെ അവരുടേതായ ഒരു നിയന്ത്രണം അവരേർപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. അല്ല ഇനി അതിനപ്പുറം എന്ന് വെച്ചാൽ ഒരു ക്രൗഡ് മോബ്, അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. അതിന് സർക്കാർ സംവിധാനങ്ങൾ വെച്ച് നിയന്ത്രിക്കാൻ പറ്റും, നമുക്ക് പറ്റത്തില്ല. നമുക്കങ്ങനെ ഒരിക്കലും ഒരു സമൂഹത്തെ ഒരു ക്രൗഡിനെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അതിന് ശേഷം നമുക്കില്ല. അതിന് ഒരു നമുക്ക് ആ പരമാവധി നിയന്ത്രിക്കാമെന്നുള്ളത് നമുക്ക് സ്വയം നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പ്, നമ്മളുൾപ്പെട്ട ഒരു ചെറിയ ഗ്രൂപ്പ്, അതില് നമുക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല, അവരവരെ നിയന്ത്രിച്ചാലേ പറ്റൂ. എങ്ങനെ ഈ ഭക്തി എന്ന് പറയുന്നത്? ഈ ഭക്തി എന്ന് പറയുന്നത് ഈ നിയന്ത്രണവുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അപ്പോ ഇപ്പൊ നിങ്ങൾ പോട്ടയിൽ പോയി കഴിഞ്ഞു, പോട്ട ധ്യാന കേന്ദ്രം, ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ ചെല്ലുന്നുണ്ട്. ഈ കൊറോണ കഴിഞ്ഞ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. 10,000-ക്കണക്കിന് ജനങ്ങൾ അവിടെ കൂടിയിരുന്ന് അവര് കർത്താവേന്ന് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു അവിടെ. അതിൻ്റെ അകത്ത് അവിടെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത് അവരുടെ ഭക്തിയാണ്. അങ്ങനെ ഭക്തിയുടെ രീതിയിൽ അവരവിടെ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടിയുള്ളവ മാത്രമേ അവിടെ പോകൂ, അല്ലാത്തും പോകത്തില്ല. ഭക്തിയുടെ കാരണം എന്ന് വെച്ചാൽ അതൊരു മാസ്മരികലോ ആൾക്കാരെങ്കിലും ഒരുതരം ഹിസ്റ്റീരിയ നേച്ചറുള്ള ആൾക്കാർ അവിടെ പോകുന്നു. അവിടെ ചെന്നിട്ട് അവരിങ്ങനെ അതിൽ കുറേ സമയം മുഴുകിയിരിക്കുന്നു. അതൊരു ബാർ കയറും പോലെയാണ്. ബാർ കയറി കുറേ സമയം ഇരുന്ന് എന്ത് ചെയ്യും? പറയുന്ന എന്താണ്? എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ ദുഃഖങ്ങളും മറന്നു എന്നാണ് പറയുന്നത്. അവിടെ കയറി കുറേ സമയം ഇരുന്നൊക്കെ മറന്നിട്ട് അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ സാധാരണ മനുഷ്യനാണ്. അവിടെ പിന്നെ അവനെ ആർക്കും നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ ബാറിൻ്റെ അകത്തുള്ള നിയന്ത്രണം പോലെയാണ് അവൻ അവിടെ നിയന്ത്രണത്തിൽ വരുന്നത്. പക്ഷേ ഗുരു അല്ലെങ്കിൽ ശിവേരി എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥാപനമല്ല. ഗുരു എന്ന് പറയുന്നത് എന്താണ്? ഒരു ചരിത്ര പുരുഷനാണ്, അങ്ങനെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആൾക്കാരുടെ കാഴ്ചപ്പാട് പലതാണ്. ഈ ലഹരിക്ക് വേണ്ടിയല്ല ഇവിടെ എല്ലാ മനുഷ്യരും വരുന്നത്. എല്ലാ മനുഷ്യരും വരും, പലരും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പലരും ഇവിടെ വരുന്ന ഒരു കടപ്പാടിന്റെ പുറത്താണ്. പിന്നെ ഒരു ചരിത്ര പുരുഷൻ, ആ പുരുഷന്റെ ജീവിത സ്ഥലം ഒരിക്കൽ സന്ദർശിക്കുക. അപ്പോൾ അവരുടെ ഉള്ളിലുള്ളത് കൂടുതലും ഈ നമ്മൾ പറയുന്ന ഈ ഹിസ്റ്റീരിയ ഭക്തിക്കപ്പുറം ഒരു റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്, ഗുരുവിനോടൊരു ബഹുമാനം. അപ്പോൾ ഇവിടെ താമസിക്കുന്ന നിങ്ങളെ എന്നെ ബഹുമാനിക്കുന്ന അല്ല, ഗുരുവിനോടുള്ള ബഹുമാനം കാരണങ്ങളുണ്ട് ഗുരുവിനെ ബഹുമാനിക്കുന്നത്. അങ്ങനെ വരുന്ന ജനങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മുടെ നിയന്ത്രണത്തിന് അവർ വിധേയരാകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് അബദ്ധമാണ്. ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. കോട്ടയെ പോലെ നമ്മളിവിടെ കാണരുത്. ഒരുപാട് വ്യത്യാസമുണ്ട്. ഗുരുവിനെ മനസ്സിലാക്കുന്നതിന് ആൾക്കാർ പല പല രീതിയിലാണ്. കോട്ടയിൽ പോകുന്നതാണ് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, കുറച്ച് സമയം ആ ലഹരിയിൽ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കാൻ പറ്റുന്നവരെ അവിടെ പോകത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നിരീശ്വരവാദി എല്ലാവരും വരും. പക്ഷെ ആര് വന്നാലും ഇവിടെ വരുന്നവന് ഗുരുവിനോട് ഭക്തി എന്നല്ല അതിനെ പറയേണ്ടത്, ബഹുമാനം. അല്ല, ഇതൊരു ആൾക്കാർ വരുന്നത്, ആൾക്കാർ കാണാൻ വരുന്ന ഒരുപാട് പേര് ഇതൊരു ചരിത്ര പുരുഷൻ കാണാൻ വരികയാണ്, അവര് കാണാൻ വരുന്നത്. അവിടെ നമ്മള് പ്രതീക്ഷിക്കുന്ന ഭക്തി അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ തൊഴുത് പാട്ടുപാടി ആട്ടമാടിയൊന്നും അവര് ചെയ്യത്തില്ല. പക്ഷെ അവർക്ക് ഗുരുവിനെ ബഹുമാനിക്കുന്നു. അതുകൂടെ നമ്മൾ തിരിച്ചറിയണം, മനസ്സിലായി? അത് അതാ ഞാൻ പറയും, 99.99 ജനങ്ങൾ കൂടെ വരുന്നവർ ഗുരുവിനെ ബഹുമാനിക്കുന്നവരാണ്. കാരണം അവർക്ക് അറിയാം ഗുരു ആരാണെന്നുള്ള കാര്യം, അവർക്കും ഒരു ധാരണയുണ്ട്. ഗുരുവിനെ അങ്ങനെ ആദരിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. നമ്മളെയൊക്കെ ബഹുമാനിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നിൽക്കുന്നവരെല്ലാം ഇവിടെ ഇവിടെ വിചാരിക്കുന്നവരെന്താണ്, ഒരുത്തം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് കൗണ്ടറിൽ പോയി രസീത് തരണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം, എന്നിട്ട് നമ്മളെ കൊണ്ടൊരു പാട്ട് പാടിക്കണം, പ്രസാദം വാങ്ങിക്കണം, അവൻ ഭക്തൻ. ഈ ധാരണയൊക്കെ നമ്മൾ തിരുത്തണം. ഇങ്ങനെയല്ല ജനങ്ങൾ ഇവിടെ വരുന്നത്, അതല്ല. ആ തിരിച്ചറിവുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ പറയുന്ന അവിടെ നിൽക്കുന്നവരെന്ന് വെച്ചാൽ ബോധമുള്ളവനാണോ അവിടെ നിൽക്കുന്നത്? അല്ലല്ല, ഇത്തരം ബോധമൊന്നുള്ളവരല്ലല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ബോധമുള്ളവൻ അവിടെ നിൽക്കാൻ കിട്ടത്തുമില്ല, അത് മറ്റൊരു പ്രശ്നം. അപ്പൊ വരുന്ന എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമുക്കൊരു മനസ്സ് വേണം. എന്താണ് സ്വാമി ചോദിച്ചെന്താണ്? ടൂറിസ്റ്റുകൾ മോശമാണ്. ഒന്നുമില്ല, ഈ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ മോശക്കാരൊന്നുമില്ല. നമ്മള് നമ്മുടെ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് ചെന്ന് നമ്മളും ടൂറിസ്റ്റാണ്. അങ്ങനെയല്ല, അത് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് എന്താ? നമ്മളാരാ സ്വാതന്ത്ര്യം കൊടുക്കുക? വിശ്വാസത്തിന് നമുക്ക് ഇവിടെ നിൽക്കുന്നവർക്ക് തന്നെ ഇവിടെ വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. പിന്നെയാണ് ഈ വരുന്നവരുടെ കാര്യം പറയുന്നത്. ഇവിടെ നിൽക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ പറയുന്നത് ഇവിടെ ഉള്ളവർക്കൊക്കെ വിശ്വാസമുണ്ടാകും. ഇവിടെ ഉള്ളവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഗുരുവിനെ വിറ്റ് കാശാക്കാൻ തുടങ്ങും. വരുന്നവർക്ക് വിശ്വാസമില്ലെന്ന് പറയും. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എന്ത് കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ എന്ത് അച്ചടക്കമായി പോകും? അപ്പൊ ഇവിടെയുള്ളത് കപട വിശ്വാസികളാണ്. കൂടുതൽ വിശ്വാസമുണ്ടെന്ന് നടിക്കുകയും വിശ്വാസമുണ്ടെന്ന് അഭിനയിക്കുകയും ചെയ്യുന്നവരാണ്. വിശ്വാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ എത്ര ശാന്തമായിരിക്കും? ഒന്നുമില്ല. നിങ്ങൾ ചെയ്യുന്ന, നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു വിശ്വാസിയാണ് എന്ന് പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ പ്രകടന വിശ്വാസത്തിനാണ് നിങ്ങൾ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ട്. ബൈബിളിൽ പറയുന്നവരെ നിങ്ങൾ അധരം കൊണ്ട് തന്നെ സ്തുതിക്കുകയും ഹൃദയം കൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ടൈപ്പുകളാണ് കൂടുതൽ, മനസ്സിലായോ? അപ്പൊ ഒരാളുടെ പ്രകടനം കണ്ടിട്ട് ഇയാൾ വലിയ വിശ്വാസിയാണെന്ന് ധരിക്കരുത്. അങ്ങനെ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഗുരുവിന് അയാൾ ഇരിക്കണം, ഗുരുവിന് അനിഷ്ടമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണയിൽ അയാൾ ജീവിക്കും. അറിയാമല്ലോ, വിശ്വസിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ അവർക്ക് അനിഷ്ടമായി നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവും? ഇല്ല. അപ്പൊ അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഉടലിന്റെ ഉള്ളിൽ വിശ്വാസമില്ല. എന്നാൽ ബാഹ്യമായി വിശ്വാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ വരുന്നവർക്ക് എന്താണ് വിശ്വാസമില്ല, നമ്മളൊക്കെ വലിയ വിശ്വാസികളാണെന്ന് പറയുന്നതിനൊന്നും അർത്ഥമൊന്നുമില്ല. അതിനെന്താ അർത്ഥമുള്ളത്? വിശ്വാസികളല്ലാത്തവരോട് വന്നിട്ട് പോട്ട്, എന്താ കുഴപ്പം? അങ്ങനെ പറ്റില്ല, അതിനൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ പലതരക്കാർ വരും ഇനി അങ്ങനെ ഭക്തി അതൊക്കെ ഉള്ളവർ വന്നിട്ട് രസീത് എഴുതി അവിടെ വന്ന് പൂജ നടത്തും. ബാക്കിയുള്ളവർ അവിടെ വന്ന് അവരുടെ ആദരവ് പ്രകടിപ്പിച്ചിട്ട് അവർ തിരിച്ചു പോകും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ആശ്രമത്തിൽ എന്ന് പറയുമ്പോൾ ഇതൊരു സമൂഹമാണ്. ഒരു സമൂഹത്തിൽ എന്താണ് പൊതുവായ ചില ഡിസിപ്ലിൻ വയ്ക്കും, പൊതുവായ. അപ്പോൾ ആ ഡിസിപ്ലിൻ അനുസരിച്ച് എല്ലാവരും പോകണം. അത് ഒരു പ്രസ്ഥാനത്തിൽ ആവശ്യമാണ്. ഒരു പ്രസ്ഥാനം ഡിസിപ്ലിൻഡ് അല്ലാതെ വരാൻ പാടില്ല. പൊതുവായ ഡിസിപ്ലിൻ എല്ലാവർക്കും സ്വീകാര്യമായ കാര്യമാണ്. ആ ഡിസിപ്ലിൻ നമ്മളെപ്പോഴാണോ വയലേറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ഇവിടെ കലഹങ്ങളും അടികളും ബഹളങ്ങളും എല്ലാം നടക്കുന്നത്. ആ ഡിസിപ്ലിനെല്ലാവരും എല്ലാവരും സ്വയം സ്വീകരിക്കാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കലഹങ്ങളില്ലാതിരിക്കും. പക്ഷെ അവിടെയും ആ ഡിസിപ്ലിൻ ഒരുവൻ സ്വയം സ്വീകരിക്കണം. നിങ്ങൾ എന്താണ് നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി വെക്കുകയോ കമ്മിറ്റി കൂടി പാസ്സാക്കുകയോ ചെയ്തുകൊണ്ടായില്ല, സ്വയം ഒരാളത് സ്വീകരിക്കണം. അങ്ങനെ ഒരു സമൂഹം സ്വീകരിച്ചു പോവുകയാണെങ്കിൽ കലഹം ഇല്ലാതിരിക്കും. ഡിസിപ്ലിൻഡ് എന്ന് പറയുന്നതാണ് പരസ്പരം കലഹമില്ലാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അടയാളം. അപ്പോൾ നിങ്ങളുടെ സമൂഹം ഡിസിപ്ലിൻഡ് അല്ല എന്ന് വെച്ചാൽ കലഹമുണ്ടെന്നുള്ളത് ഡിസിപ്ലിൻ അല്ല എന്നുള്ളതിന് തെളിവാണ്. ബോധം എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യന് ബോധമൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ പറയുന്നതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ അറിയുന്നത്, അല്ല നിങ്ങൾക്കും അറിയാം. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും സ്വാർത്ഥത ഇങ്ങനെയുള്ള ഓരോരോ ദുർഗുണങ്ങളും അവനിലുണ്ട്. അപ്പൊ ബോധത്തെക്കാളും മികച്ചു നിൽക്കുന്ന അവന്റെ സ്വാർത്ഥതയും വ്യക്തി താല്പര്യങ്ങളും മറ്റുമാണ്. അതാണ് പ്രശ്നം. അവന്റെ ബോധമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഞാനീ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ഏത് സ്വാമിയെ വിളിച്ചു ഇവിടെ ഇരുത്തിയാലും പറയും, മിക്കവരും എല്ലാവരും പറയും. ബോധമില്ലാത്തതുകൊണ്ടാണ്, ബോധമുണ്ട്. പക്ഷെ വ്യക്തി താല്പര്യങ്ങളാണ് അവിടെ എല്ലാവർക്കും. അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ. പ്രസ്ഥാനത്തിന്റെ താല്പര്യമല്ല വ്യക്തി താല്പര്യം. വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. എന്താണ് പറഞ്ഞത്? ഒന്നുമില്ല. അത് നമ്മള് കഴിഞ്ഞ ദിവസം, അതിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ഇപ്പോ ഞായറാഴ്ച വന്ന ദിവസം ഞാൻ അതിന്റെ അപ്പുറത്ത സമയത്ത് കുറേ സമയം വണ്ടി ഇട്ട് അവിടെ ഇരിക്കേണ്ടി വന്നു. അപ്പോ അത് എന്ന് വെച്ചാ അത് നമ്മള് എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. എന്താണ് എന്താണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടാണ്, നമ്മളീ രാജ്യത്ത് ഒരു പൗരനാണ്. ഒരു പൗരൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൗരന്റെ ധർമ്മം നമ്മൾ പാലിക്കണം. അത് ആ പൗരധർമ്മം പാലിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ജോലിയാണ്. അത് നമുക്കും വേണം, വരുന്നവർക്കും വേണം. അത് വരുന്നവരിലും ഇല്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളിലും ഇല്ല, നമ്മളും ആ ധർമ്മത്തെ പാലിക്കുന്നില്ല. അങ്ങനെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിനേ ഇല്ല. അത് തന്നെ നമുക്കത് ഒരുപാട് പ്രശ്നം. ഇത് അത്തരം നിയമങ്ങളെ നമ്മൾ തന്നെ വയലേറ്റ് ചെയ്യുന്നവരാണ്. മനസ്സിലായോ? ഇന്നലെ ഒരു ഉദാഹരണം പറയാം ഞാൻ. ഇന്നലെ മിനാന്നൊക്കെ സംഭവിക്കുന്നത്, ഇപ്പൊ ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുട്ബോൾ കളി കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ കളി കഴിഞ്ഞതിന് ശേഷം കളി കാണാൻ വന്ന ജപ്പാൻകാര് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റു സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവരവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. അവർ കളി കാണാൻ വന്നവരാണ്. അപ്പോ ആ ഒരു രാജ്യക്കാർ, നമ്മള് ഈ വരുന്നവരതിനകത്തിരുന്ന് ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് പോകും, അവിടെ ഇട്ടിട്ട് പോകും. പക്ഷെ ഇത് ഇവരുടെ ഇവർക്ക് ശമ്പളം കിട്ടുന്ന ജോലിയല്ല. ജപ്പാൻകാർ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വോളണ്ടിയറായിട്ട്. എന്തുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതാണ് അവരുടെ കൾച്ചർ അല്ലേ, അവരുടെ സംസ്കാരമാണത്. ആശുപത്രി നമ്മുടെ സമാധി നോക്കുക, നമ്മുടെ സമാധിയിൽ ഇവര് പൂജാരിമാരെയാണ്. എത്രയോ കാലമായിട്ട് നിങ്ങൾ പൂജ ചെയ്യുന്നു, നിങ്ങൾ ഈ പൂജ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയുകയാണ്. ആ വലിച്ചെറിയുന്നിടത്ത് എന്താണ് പ്ലാസ്റ്റിക് കാണും, അത് കാണും, ഇത് കാണും. അപ്പൊ നമുക്കങ്ങനെ ഒരു ഇതില്ല. ഇതിനെയൊക്കെ തരംതിരിച്ച് പ്രത്യേക പെട്ടിയിൽ വെച്ച് അതിനെ നമ്മുടെ ഈ പരിസരത്ത് നിന്ന് മാറ്റി, ഇടയ്ക്ക് കർമ്മയോഗം എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഒക്കെ പറക്കി മാറ്റുന്നതാണ്. പക്ഷെ അതിന് നമ്മൾ ആൾക്കാരെ ചുമലപ്പെടുത്തുകയല്ല വേണ്ടത്, നമ്മളത് ഇടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പറയും വരുന്നവര് ഇതിട്ടാ എന്ത് ചെയ്യും, അതിന് നമ്മളെന്ത് ചെയ്യണം, ഇവിടെ നമ്മള് നിങ്ങൾ വള്ളികാവ് ആശ്രമത്തിൽ പോയി നോക്കുക, കാരണം അത് അവിടെ മാനേജ് ചെയ്യുന്ന വിദേശികളാണ്. അവിടെ ഓരോ സ്ഥലത്തും പ്രത്യേകം പട്ടികൾ വെച്ചിട്ടുണ്ട്, കുപ്പി, ബോഡി വേസ്റ്റ് എന്നുവെച്ചാൽ തലമുടി, നഖം, ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതിടാൻ പ്രത്യേക ബോക്സ്, പിന്നെ വെജിറ്റബിൾ ഫുഡ് വേസ്റ്റിന് പ്രത്യേകം, പ്ലാസ്റ്റിക്കിന്, ഒരു സ്ഥലത്ത് ചെന്ന നാലഞ്ച് പട്ടി കാണും. അപ്പൊ ഇത് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് വലിയ ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാരല്ല അത് ചെയ്യുന്നത്, വിദേശികൾ. അപ്പോൾ വരുന്നവരെല്ലാം എന്ത് ചെയ്യും, അതിനകത്തെ ഇടും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എന്താണ് പഴയ ഭരണാധികാരികളോട് ഇത് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു സംവിധാനം ഇവിടെ ചെയ്യണം. ഇപ്പോൾ പലയിടത്തും ഈ ഗ്രീൻ എക്കോളജി എന്നൊക്കെ പറഞ്ഞ് ലോകമൊന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് അങ്ങനെ ഒന്ന് ചെയ്യാനുള്ള ബോധം ഉണ്ടോ? ഉണ്ടോ? എവിടെ? അതാ ഞാൻ പറയുന്നത്, അത് തന്നെ. എവിടെയെങ്കിലും അത് സംഗതി പ്രോപ്പറായിട്ടാണോ നടക്കുന്നത്? അല്ല. ഇതാ ഞാൻ പറയുന്നത്, ഇത് പ്രോപ്പറായിട്ടല്ല. അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ. അപ്പൊ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? നമുക്ക് ഡിസിപ്ലിൻ ഇല്ല, പറഞ്ഞു തരട്ടെ. നമുക്ക് ഡിസിപ്ലിൻ ഇല്ല. അതായത് ഇപ്പോ എന്താണ്, നമുക്ക് മണ്ണിലേക്ക് വലിച്ചെറിയാം ഒരു പഴത്തൊലിയാണെങ്കിൽ നമുക്ക്, എന്തുകൊണ്ട്? അത് ഡീഗ്രേഡ് ആകുന്നതാണ്, ചീഞ്ഞ സാധനമാണ്, നമുക്ക് അവിടെ ഇടാം. അങ്ങനെ അല്ലാത്ത ഒരു സാധനം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും ഒരു പ്ലാസ്റ്റിക് സാധനം കൊണ്ട് നോക്കിയിട്ടുണ്ട്, എവിടെ ഇടാനാ? ഇടാനൊരു പ്രോപ്പറായിട്ടൊരു സാധനമില്ല. പിന്നെ എവിടെയെങ്കിലും ഇടുകയല്ല, വേറെ ഒരു മരത്തിന്റെ ചൂട്ടിക്കൊണ്ടിടും. അല്ല എന്ത് ചെയ്യണം, കാരണം ഞാൻ ഈ കാര്യം പഴയ ഭരണാധികാരികളോട് പറഞ്ഞു. അപ്പൊ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇതൊക്കെ ഒരു വലിയ കാര്യമാണെന്നോ ഒന്ന്. രണ്ട് പ്രശ്നമാണ് അവിടെ വരുന്നത്. ഒന്നിപ്പോ നമ്മള് ഇത് പറയുമ്പോ ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു കണ്ടുപിടുത്തമല്ല ഇത്. ഇപ്പൊ വേറെ ആള് പറഞ്ഞ് ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നത്, ഇത് ഞങ്ങളുടെ കണ്ടുപിടുത്തമല്ലല്ലോ, അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് വേറൊരാൾക്ക് പോകും, അതുകൊണ്ട് ചെയ്യണ്ട. ഇവിടെ പലരും അങ്ങനെയാണ്. പണ്ട് എന്താണ് ഒരാളുടെ പേര് ഞാൻ പറയുന്നില്ല, വീട്ടില് ഭർത്താവ് തേങ്ങ വീട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്ന് ഇന്ന് തേങ്ങ ഇടണമെന്ന് പറഞ്ഞു. അപ്പോ തേങ്ങ വീട്ടുകാരൻ രാവിലെ വീട്ടിന്റെ മുമ്പിൽ വെട്ടുകത്തിയൊക്കെ ആയിട്ട് വന്ന് നിന്ന് തേങ്ങ ഇടാൻ വേണ്ടി. അപ്പൊ ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വന്നു, എന്താ അവിടെ വന്നിരിക്കുന്നത്? തേങ്ങ ഇടാൻ, ഇവിടെ തേങ്ങ ഇടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഭാര്യ പറഞ്ഞു. ഭാര്യയാ ഭരിക്കുന്നത്, അത് ഒരു വ്യക്തിയാണ്, ഇവിടെ എല്ലാവർക്കും ഇറങ്ങിയ വ്യക്തി. ഉടനെ ഇയാളും ഇറങ്ങിപ്പോ വിളിച്ച് തിരിച്ചു പാടാം, തിരിച്ചു വന്നെന്താ കയറി തേങ്ങ കയറി വിട്ടിടും. ഇപ്പൊ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് നിന്നെ ഞാനാണോ വിളിച്ചത്? അല്ല, ഇപ്പൊ ഞാനല്ലേ വിളിച്ചു, ഇപ്പൊ ഞാനല്ലേ പറയുന്നു, ഇപ്പൊ കയറിയിട്. അപ്പം ഭർത്താവ് വിളിച്ചതും തേങ്ങ ഇടാൻ തന്നെ, ഇപ്പൊ ഭാര്യ പറയുന്നതും തേങ്ങ ഇടാൻ തന്നെ. ഭാര്യ എന്നെ ഇയാളോട് എന്ത് പറഞ്ഞ്? തേങ്ങ ഇടാൻ. ഇതാണ് ഇവിടുത്തെ സ്വാമിമാര്, മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞ് തേങ്ങ ഇട്ടാ മതി, അല്ല വേറൊരുത്തം പറഞ്ഞത് കൂടെ തേങ്ങ ഇട്ടേണ്ട കാര്യമില്ല. കാരണം അതെന്താണ് അവർ വിചാരിക്കുന്നത്? എന്താണ് വേറെ ആള് പറഞ്ഞ് തേങ്ങ ഇട്ട് കഴിഞ്ഞാലും വിചാരിക്കുന്നത് ഭർത്താവിന്റെ ക്രെഡിറ്റ് പോയി തേങ്ങ ഇടൽ. ഇതൊക്കെ ആരുടെ ക്രെഡിറ്റിൽ തന്നെ ഇരിക്കണം? എന്റെ ക്രെഡിറ്റിൽ തന്നെ ഇരിക്കും. ഞാനിത് ചെയ്തെന്ന് പാണന്മാര് പത്ത് പേര് പാടിപ്പോഴ്ത്തിക്കൊണ്ട് കിടക്കണം. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ തവണ ഇങ്ങനെ പറഞ്ഞത്, അതിനുശേഷം ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടില്ല ആരടുത്ത്. ഇപ്പൊ ഇരിക്കുന്ന ഭരണാധികാരികൾ തീരെ പറയത്തില്ല, അവരിതിലും വലിയ പാണന്മാരെ പ്രതീക്ഷിക്കുന്നവരാണ്, മനസ്സിലായോ? പഴയവരെക്കാളും വലിയ പാണന്മാരെയാണ് അവർക്ക് ആവശ്യം. അപ്പൊ അവർ ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊരാൾ പറഞ്ഞു ചെയ്ത അവർക്ക് നാണക്കേടാണ്. സ്വയം ബുദ്ധി തോന്നിട്ട് പറയാണ് ഒരുപാട് അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര ക്രെഡിറ്റാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പൊ ഇത് നമ്മൾ വരുന്നവര് വരുന്നവർക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസിപ്ലിൻ ഉണ്ട്. നമ്മളത് ചെയ്ത് മാതൃകയായിട്ട് നമ്മളത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരുന്നവരും അത് ചെയ്യും. അതാണ് ഇവിടെ വന്ന് നോക്കി എന്തുണ്ട് ബോധമില്ലാത്തവൻ മരുതല്ലേ പറയത്തുള്ളൂ എടുക്കും എനിക്കറിയാം എന്ത് ചെയ്യുന്നു ഇവിടെ എന്താ ചെയ്യുന്നത് എങ്ങനെ അത് ശരി ബോധമില്ല ബോധമില്ലാത്തവന്മാരാണ് ഈ കസേരി ഇരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ ഇതിനൊക്കെ ഒരു തിരിച്ചറിവ് വേണ്ടേ കാരണം ഞാൻ താമസിക്കുന്നിടത്ത് വരുന്നുണ്ട് ആൾക്കാർ വരുന്നുണ്ട് 20 രൂപ അവർക്ക് ഫീസുണ്ട് 20 രൂപ പറയുന്ന പറഞ്ഞ തീറിട്ട് 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്ന് സാധനം എടുത്തോണ്ട് ധർമ്മസേന ഒന്ന് 20 രൂപ വേണം കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും എടുത്തോണ്ട് പോകും നമ്മളൊന്നും അറിയില്ല അവർക്കൊരു ചെറിയ ഫീസ് അത് ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ചെറിയൊരു വരുമാനമാണ് നമ്മൾ 50 രൂപ അവിടെ ഇപ്പോഴവിടെ മാറിയെന്ന് തോന്നും ഇപ്പൊ അവിടെ വരാറില്ല ആദ്യം തുടങ്ങുന്ന സമയത്ത് 20 രൂപയായിരുന്നു ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് ഞാനവിടെ ഇല്ലാത്തോണ്ട് ഇപ്പൊ വരാറില്ല ഞാൻ മുമ്പ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം അവിടെ അധികം നിൽക്കാറില്ല ഇല്ലെങ്കിൽ ഞാൻ അവിടെ കാണുമായിരുന്നു അപ്പൊ വന്നെടുക്കുമായിരുന്നു ഇപ്പൊ വരുന്നൊന്നും എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ സംവിധാനങ്ങളുണ്ട് അതൊന്നും നമ്മൾ ഇവരടുത്ത് വിളിച്ചു വെച്ചാ പോരെ ഇവിടെ 4 ബോക്സ് ഇവിടെ വെച്ചാൽ എന്താ കുഴപ്പം 4 സ്ഥലത്ത് വരുന്നവരത് ചെയ്യുമല്ലോ അപ്പൊ അതായത് നിങ്ങൾ ഇതിന്റെ താഴ് സൈഡിലേക്ക് നോക്കുക അതായത് ഈ കൽക്കട്ടിന്റെ താഴ് സൈഡ് മൊത്തം പ്ലാസ്റ്റിക് കിടക്കുകയാണ് ഇടയ്ക്ക് അവരൊന്ന് കുറെ വൃത്തിയാക്കി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആദ്യം നമുക്കാ വേണ്ട ഡിസിപ്ലിൻ ഞാൻ പറഞ്ഞില്ലേ ഈ കസേരയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ബോധമില്ല ഇവരൊക്കെ വിചാരിക്കുന്ന ഇവരെന്തോ ഗന്ധർവ ലോകത്ത് നിന്നങ്ങാണ്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന എന്തോ ഭയങ്കര സാധനങ്ങളെന്നാണ് പിന്നെ ഈ കസേരയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നാട് മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല പിന്നെ ഇവർക്ക് ജോലി എന്ന് പറഞ്ഞാൽ കുറ്റം പറയരുത് കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണിക്കുന്നൊക്കെ തോന്നിയ ദിവസം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരേ ജോലി കുറ്റം പറയുക അതാണ് ഇപ്പൊ ഇദ്ദേഹം കുറ്റം പറയാൻ പോവുകയാണ് അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ കസേരയില്ല കസേരയും കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കസേരയും കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞിറങ്ങി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യും ഇതാണ് മനോഭാവം കസേരയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും കസേരയിൽ ഇരിക്കുന്നവരെ കുറ്റം പറയും ഇതാണ് കൂടെ നടക്കുന്നത് കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു ഞരമ്പു രോഗമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ആരെ കിട്ടിയാലും പറയും വരുന്നവരടുത്ത് പോകുന്നവരടുത്ത് വരുന്ന ഇവിടെ വരുന്ന ഭക്തന്മാരെ വിളിച്ചു നിർത്തിയിട്ട് ഇവര് പോലെയുള്ള ആൾക്കാർ ചെയ്യുന്നില്ല ഭക്തന്മാരെ വിളിച്ചു നിർത്തിയിട്ട് അവരെ ബോധിപ്പിക്കുകയാണ് ഇന്നത്തെ ഗുരുപൂജങ്ങൾ കഴിച്ചോ കറിയിൽ എന്തായിരുന്നു ഇന്ന് ക്യാബേജ് ക്യാബേജ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ എന്താണ് മാരകമായ വിഷാംശമുള്ള ഒരു സാധനമാണ് ഈ മാരകമായ വിഷാംശമുള്ള ക്യാബേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുമോ അവർ കഴിക്കുന്നവരാണെന്നാണ് പറഞ്ഞ് ഞങ്ങൾ കഴിക്കാറില്ല ഇങ്ങനെ കുത്തിത്തിരിപ്പ് അല്ല പറയണു ഇങ്ങനെ കുത്തിത്തിരിപ്പ് വരുന്നവരുണ്ട് ഈ വരുന്നവരവർ വന്ന് ഇവിടെ കിട്ടുന്ന പ്രസാദം എന്താണോ അത് കഴിച്ചിട്ട് പോകുന്നു അവര് കുത്തിത്തിരിപ്പിനല്ല വരുന്നത് ഇതാണ് ഇവിടെയുള്ളവരുടെ പരിപാടി ഇത് ചെയ്യുന്നത് ബോധമില്ലായ്മയാണെന്ന് ഇവർക്ക് സ്വയം ബോധമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പുറത്ത് വരുന്ന ഭക്തന്മാരടുത്ത് പറഞ്ഞ് അവരെ തലതിരിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിന്റെ അകത്തുള്ളവരടുത്ത് പറഞ്ഞ് എന്താണ് അവർക്കൊരു ബോധം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിവില്ലാത്തവനാണ് മിണ്ടാതിരിക്കുക മനസ്സിലായോ ഞാൻ എന്നെ കുറിച്ച് ധരിക്കുന്ന ഞാൻ കഴിവില്ലാത്തവനെന്നാണ് എന്തുകൊണ്ട് നമ്മളൊരു കാര്യം നല്ല കാര്യം പറയുന്നു കേട്ടില്ല അപ്പോ കേട്ടില്ല എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക പ്രശ്നം തീർന്നല്ലോ ഇങ്ങനെയാണ് ഞാൻ ധരിക്കുന്നത് ഉടനെ നാട്ടിലോട്ട് ഇറങ്ങുകയാണ് ആരെയും തലയും മുറുകി ജനങ്ങളുടെ അടുത്ത് കുത്തിത്തിരിപ്പുണ്ടാകും രാവിലെ ഇവര് മലർന്നു കിടന്ന് തുപ്പുന്ന മുഖത്താണ് എങ്ങനെ ഇതാണ് പൊളിറ്റിക്സ് ഇതാണ് പൊളിറ്റിക്സ് ഇവിടെ അത് ഇവിടെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് അതിന് ശരിക്കുള്ളത്. സംവിധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരപ്പം തന്നെ വിളിച്ച് ഈ തുണി അങ്ങോട്ട് അഴിച്ച് മാറ്റിയിട്ട് ഒരു പാന്റ് ഷർട്ട് പിടിപ്പിച്ചിട്ട് ലാലിന്റെ ചോട്ടി കൊണ്ട് നിർത്തണം അവിടെ നിന്ന് പറയിട്ട് ഇതാ ചെയ്യേണ്ടത്, ഈ വേഷം കിട്ടിക്കൊണ്ട് ഇതിനകത്ത് അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങളോട് പറയാം, മനസ്സിലായി? ഞാൻ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ മുഖത്ത് നോക്കി പറയാം അങ്ങനെ ചെയ്യരുത്, അത് ഇതിനകത്തെ പ്രശ്നമാണ്. എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, പക്ഷെ നിങ്ങൾ പുറത്തിറങ്ങി പറയാന്ന് പറയുമ്പോൾ കളി വേറെയാണ്, അത് സംഗതി വേറെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോ ഒരു ദിവസം ആ വള്ളിക ആശ്രമത്തിൽ പോയി നോക്കി, മനസ്സിലായി? ഒരു ദിവസം ചെന്ന് നോക്കി അവിടുത്തെ മൊത്തം സംവിധാനങ്ങൾ എത്ര ഡീസെന്റ് ആയിട്ട് എത്ര നീറ്റ് ആയിട്ടാണ് ഓരോ സ്ഥലവും അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പിന്നെ ആശ്രമം സ്ഥാപിച്ചിരിക്കുന്ന ആൾ ഒരു നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആളാണ്, മനസ്സിലായി? പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ അവിടെ ചെയ്യുന്ന ആ നീറ്റ്നെസ് നിങ്ങളത് അവിടെ പോയി പഠിക്കേണ്ടതാണ്. ഇവിടെ നമ്മളെന്തോ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നു, ഒരു ബോധവും. എല്ലാ ദിവസവും രാവിലെ ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന എന്താണ്, ആദ്യം അവിടത്തെ ആ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആൾക്കാർ കൂലിക്കാളെ വെച്ചിട്ടൊന്നുമില്ല, 90% കൂലിക്കാളെ വെച്ചിട്ടില്ല. എല്ലാവരും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ വേസ്റ്റ് എടുത്ത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി അത് ആ വേസ്റ്റ് എടുത്ത് അവർ കമ്പോസ്റ്റാക്കി മാറ്റി കൊണ്ടുവന്ന് കൃഷി ചെയ്യുകയാണ്, മനസ്സിലായ? പ്ലാസ്റ്റിക് എന്ന് പറയുന്ന അവർ കളക്ട് ചെയ്ത് അവിടെ ഡിസിൻറ്റഗ്രേറ്റർ ഉണ്ട്, അതൊന്ന് ചെയ്ത് സംസ്കരിക്കാനുള്ള ഇതുണ്ട്, അതിൽ കൊണ്ടുവന്നിട്ട് അതിൽ കൊണ്ടുപോയി അതിനെ കത്തിച്ച് മാലിന്യം, മനുഷ്യന് മാലിന്യം ഇല്ലാത്ത രീതിയിൽ അതിനെ കളയുകയാണ്. അതിൽ നിന്ന് വേർതിരിക്കുന്ന സാധനം, അതിനകത്തുനിന്ന് വേർതിരിക്കുന്ന സാധനം മിക്കവാറും ഒരു ഒരു മാസമോ രണ്ടു മാസമോ മുമ്പോ ഒരു ലോഡ് സാധനങ്ങൾ അവർ കൊണ്ടുപോയി ആക്രമിക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി വില പേശി വിൽക്കുകയാണ്. അല്ലെ, ഈ പറയുന്ന പോലെ വന്നു കയറി ആരെങ്കിലും എടുത്തോണ്ട് പോവുകയല്ല, അത് വില പേശി വിൽക്കുകയാണ്. അവർ വിളിച്ചു ചോദിക്കും, അവിടെ നമ്പറുണ്ട്, ഇന്ന് പ്ലാസ്റ്റിക്കിന് എന്താ വില, പച്ചക്കറിക്ക് വില ചോദിക്കും പോലെ, മെറ്റലിന് എന്താ വില, പത്തടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് ഏറ്റവും വില കിട്ടുന്ന സ്ഥലത്ത് ഈ സാധനം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്, അതും വരുമാനമാണ്. പോയി അവിടെയൊക്കെ പോയി ട്രെയിനിങ് ചെയ്യണം, ഇവിടെ ഇരിക്കുന്ന കസേരി ഇരിക്കുന്നവരെ തന്നെ അവിടെ കൊണ്ടിരുത്തണം 10 ദിവസം. ഓ, അവർ ഭയങ്കര ആൾക്കാരല്ലേ, അവർ വലിയ രാഷ്ട്രീയ ശൗനികളും അതിന്റെ അപ്പുറത്തുള്ള ആൾക്കാരല്ലേ, പോകത്തില്ലല്ലോ. അതിപ്പോ ഇല്ല, അതാ പറയുന്ന, എല്ലാരും കൂടെ ചേർന്ന് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്, മനസ്സിലായോ? എന്ത് പേടിയില്ല, പൊതുയോഗത്തില് ആൾക്കാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചാണോ ഇതൊക്കെ പറയുന്നത്? വെറുതെ എന്നെ കൊണ്ട് പറയിക്കാതെ, അതൊന്നും എന്റെ രീതിയല്ല സ്വാമി. അങ്ങനെയാണോ ചെയ്യുന്നത്? ഏത് അഭിനയിക്കാൻ എന്താ മോഹൻലാല അഭിനയിക്കില്ല, അതും നിർത്താൻ നോക്കും അവിടെ. അല്ല, അതിന് തീർച്ചയായിട്ടും ഇതൊക്കെ വിടിയും നടക്കുമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ അതിന്റെ പ്രവർത്തിക്കേണ്ട രീതിയിൽ അത് തന്നെ കോട്ടെ. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ സമ്മതിച്ചിന്, ഓരോന്ന് ഓരോന്നായി പറയുന്ന സമയങ്ങളുണ്ട്. അതെ, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റ് അല്ല, സെക്രട്ടറിയാണ്. സെക്രട്ടറി അടുത്ത് എന്താ പറയാത്ത, കണ്ടാലും ജീത്തിയല്ലേ വിളിക്കുന്നു. പിന്നെ അല്ല, ഞാൻ പറയാണ്, ഞാൻ അങ്ങനെ ചോദിച്ചേ ഉള്ളൂ. അതായത് നമുക്ക് ഇവിടെ ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന രീതി, അത് അവതരിപ്പിക്കുന്ന രീതി ശരിയല്ല, എങ്ങനെ അത് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. ഇതിനിടയ്ക്ക് ഒരാൾ വന്ന് എന്നോടൊരു കംപ്ലയിന്റ് പറഞ്ഞു, സ്വാമി ഇതിയാണ്, ഞാൻ പറഞ്ഞു ഞാനിടപെടില്ല, നിങ്ങൾ ഇവിടുത്തെ ഒരാളാണ്, നിങ്ങളതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞാല് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, ചെയ്തോന്ന് അറിയത്തില്ല, ചെയ്ത ആയിക്കോട്ടെ. അല്ല, ഒരാൾ വന്നൊരു കംപ്ലയിന്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാനല്ല പറയേണ്ടത്, എന്ന് വെച്ചാൽ ഞാനിവിടെ ഭരിക്കാൻ വന്ന ആളല്ല, അപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യാൻ വന്ന ആളല്ല, ഞാൻ പറയുന്നത് എന്താണ് എന്റെ അഭിപ്രായങ്ങളാണ്, പൊതുവായ അഭിപ്രായങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായം പറയും, പൊതുവായ അഭിപ്രായങ്ങൾ പറയും, അത് ഇതിന്റെ ഭാഗമാണ്. കാരണം പിന്നെ എന്റെ ജോലി അതാണല്ലോ, പറയുക എന്നുള്ളതാണല്ലോ, അതുകൊണ്ട് പറയാനാണല്ലോ ഞാൻ. അതെ അതെ, അപ്പൊ എനിക്കതൊക്കെ പറയേണ്ട ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ പറയും, അത്രേ ഉള്ളൂ. അധികം കഴിഞ്ഞ് വേറെ എന്താണോ എനിക്ക് ഇവിടെ എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ എന്റെ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനീ പറയാന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നു, എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്, എന്റെ റെക്കോർഡ് വേണമെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം, ആ ജോലി ഞാൻ ചെയ്യുന്നു എന്നുള്ളൂ. അതിനപ്പുറം വേറെ ജോലി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്താണ്, ഞാൻ പറയുന്നത് കേട്ടിട്ട് ബാക്കിയുള്ളവർ അതിന്റെ ന്യായമായ വഴിയിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്, അതാണ് എന്റെ ജോലി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രശ്നം എന്നാണോ ഇതാണ് പരിഹാരം, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ അത് ചെയ്തോ ഇല്ലേ എന്നെനിക്കറിയത്തില്ല. എല്ലാ കാര്യങ്ങളും എന്താണ് പ്രോപ്പർ ചാനലിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവും. അങ്ങനെ ചെയ്യണം. അപ്പോ എന്താണ് അങ്ങനെ ചെയ്യേണ്ടവർക്ക് എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുക. നമ്മൾ ഈ വിമർശിക്കുന്നു, അത് സെക്രട്ടറി ചെയ്യുന്നില്ല, പ്രസിഡന്റ് ചെയ്യുന്നില്ല, ഖജാനം ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടോ? നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നില്ലല്ലോ. പിന്നെ അവരെ മാത്രം വിമർശിച്ചിട്ട് എന്താ കാര്യം? നമ്മളും കൂടെ ചേർന്ന് ചെയ്യണം, നമ്മുടെ ഡ്യൂട്ടി കൂടെ നമ്മൾ ചെയ്യണം. അല്ല, ഒരു കസേരി ഇരിക്കുന്നു, അവര് ചെയ്യണം, ഞാൻ ഇതൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ മാത്രമാണ്, അങ്ങനെയല്ല. നമുക്കും ഡ്യൂട്ടിയുണ്ട്. നമ്മളോട് ഒരു ഡ്യൂട്ടി നിർദ്ദേശിച്ചാൽ നമ്മളത് ചെയ്യത്തില്ല. അവൻ പറയാതെ ഞാൻ എനിക്കിഷ്ടമുള്ള ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മൾ അവരോട് പറയും എന്താണ്, നിങ്ങളൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമെന്ന്. ഇതെന്താ കഥ? ഇത് നടക്കുന്ന കാര്യമാണ് അല്ലല്ലോ. അപ്പോൾ അത് പൊതുധാരണയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു രീതി വരണം. അങ്ങനെ വന്നാലേ ഇതിനൊക്കെ പരിഹാരമാകത്തുള്ളൂ. അതിനും പരിഹാരമുണ്ട്, ഇതിനും പരിഹാരങ്ങളുണ്ട്, ഇതൊന്നും പരിഹാരമുണ്ട്. അത് ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് അവിടെ മരം മുറിക്കുന്നു ആരാ അല്ലേ, എന്നോടൊന്ന് ചോദിച്ചു എന്തായി കാണിക്കുന്നു, അയാൾ ഞാൻ കാണിക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് എന്നോട് ചൂടാവുന്നത്. ഇതെന്തായി കാണിക്കുന്നു ഈ തണൽ മരങ്ങളൊക്കെ ഇവിടെ മുറിച്ചോളെ? ഞാൻ പറഞ്ഞു അത് ഞാനിവിടെ തൊഴാൻ വന്നതാണ്, എനിക്കിവിടെ ആയിട്ട് ഒരു ബന്ധമില്ല. താഴെ സ്വാമിമാരുണ്ട്, അവിടെ ചെന്ന് പറയുന്നു ആഹാ, അയാൾ എന്നെ സൂക്ഷിച്ചെന്ന് നോക്കി, അയാൾ കള്ളം പറയണോ സത്യം പറയണോ, അയാൾക്കൊരു സംശയം. ഇപ്പോ അതങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മളിന്ന് എന്താ എന്തൊക്കെയാ പറഞ്ഞു പോയത്, നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. എന്തിന്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനത്തിൽ തന്നെ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങൾ അതിൻ്റെതായ വഴിക്ക് ശ്രമിക്കാത്തതുകൊണ്ടാണ് പരിഹരിച്ചേ പറ്റൂ. പൊതുവായ അച്ചടക്കം അനുസരിച്ച് ഇവിടെ ആരെങ്കിലും നടക്കും, സ്വാമി നടക്കും, സ്വാമി നടക്കത്തില്ല, ഈ പറയുന്നേ ഉള്ളൂ. പൊതുവായ അച്ചടക്കം പറയട്ടെ, ഇവിടെ ഇന്നലെ ഇന്നലെ വിനയെന്നാണ് ആളിനെ ഇവിടെ കാണുന്നത്. ഇന്നലെ ഒരാടത്തോട്ട് പറയാം, ഈ ഇവിടെ ഇപ്പൊ കണ്ടിട്ട് എത്ര കൊല്ലമായി നിങ്ങളൊക്കെ? അതെ, വല്ലപ്പോഴും ഇവിടെ ഒന്ന് കണ്ടിട്ട്. ആ എന്നിട്ടാണ് പറയുന്നത് ഞാൻ ഇവിടുത്തെ അച്ചടക്കം അടച്ച് അനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. അങ്ങനെ അച്ചടക്കമൊന്നുമില്ല. ഒരു കുറെ ഞാൻ എന്തായാലും ഇത്രയും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സമളിക്കാവിന് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോണം ആളവിടെ ഇരിക്കുന്നു. മനസ്സിലായോ? പറയട്ടാ ഞാൻ ബാക്കിയോടെ. ശരി, ധൈര്യ കുറവൊന്നുമില്ല, പെർമിഷൻ വേണം, പേടിയൊന്നുമില്ല. എന്നോട് പറയണേ, ഞാൻ ശിവേരിക്കാരായിട്ട് കേസ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ അബദ്ധമാണ്, ചെയ്യരുത്, കേസൊക്കെ ഒരുപാട് കഴിഞ്ഞ് എല്ലാം മതിയാക്കിയാണ്, മതിയായില്ല, ഇനി കേസ് കൊടുക്കാൻ പോവുകയാണ്. അത് എനിക്കത് കൊടുത്തേ പറ്റും, ഞാൻ പറഞ്ഞ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ശിവേരിക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നതൊക്കെ തെറ്റാണ്. പണ്ട് നമ്മൾ കേസിന് പോയെന്ന് വെച്ചാൽ നമ്മളെ കോടതി കയറ്റിയാണ്, നമ്മൾ കേസ് കൊടുക്കാൻ പോയാൽ ഞങ്ങളെ രണ്ടുപേരും ഒരുപോലെ കോടതി കൊണ്ട് കയറ്റിയാണ്. അല്ല, നമ്മൾ കേസ് കൊടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ കയറ്റിയാൽ പോയേ പറ്റും. ഇവിടുത്തെ നിയമവ്യവസ്ഥ അതാണ്, നമ്മളായിട്ട് കേസിന് പോകരുതെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? കേസിന് പോയി, ഡിസിപ്ലിനുള്ള ആളാണ്. എന്നിട്ട് അവസാനം എന്തായി? കേസിന് പോയിട്ട് പിന്നെ എന്തായി? ഇത്രയും എന്നെ കൊണ്ട് പറയിച്ചതാണ്. പിന്നെ ആരൊക്കെ പോയി കേസ് കൊടുക്കുന്ന എനിക്കറിയത്തില്ല. എന്നോട് വന്ന് ചോദിച്ചപ്പോ ശിവേരിക്കെതിരായി കേസ് കൊടുക്കരുതെന്നാ ഞാൻ പറഞ്ഞു. ഞാനൊന്ന് ശിവേരിയില്ലല്ലോ, വേറെ ഒരു സ്ഥലത്താണ്. ശിവേരി നശിച്ചു പോകണമെന്ന് എനിക്ക് ഒരിക്കലും എന്റെ മനസ്സിൽ തോന്നിയിട്ടില്ല. അപ്പൊ അവിടെ പ്രശ്നം വരരുതെന്ന് കണ്ടിട്ടാണ് ചോദിച്ചു നോക്കി. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ ഇരിപ്പുണ്ടല്ലോ, ശിവേരിക്കെതിരായിട്ട് കേസുമായി പോകരുത്. ഒരു കാരണവശാലും ഒരു വ്യക്തിക്കെതിരായിട്ടാണെങ്കിൽ ശരി, ശിവരി എന്ന് പ്രസ്ഥാനത്തിനെതിരായിട്ട് കേസുമായി പോകരുത്. ഒരു വ്യക്തിക്കെതിരായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്താലും ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷെ ഒരു പ്രസ്ഥാനത്തിനെതിരായി ചെയ്യരുത്. നമ്മൾ പോയിട്ടില്ല, നമ്മളെ കോടതി കൊണ്ട് കയറ്റിയാണ്, വലിച്ചു കയറ്റിയാണ്. പിന്നെ നമുക്ക് നിയമവ്യവസ്ഥ അനുസരിച്ച് നിന്നേ പറ്റും. അത് കഴിഞ്ഞിട്ടാണ്, ആ സംഭവം കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഇനി കേസ് ആവേശ കമ്മിറ്റികളാണ്. ഈ ആവേശ കമ്മിറ്റികൾക്ക് ആവേശത്തിൽ എന്തും ചെയ്യും, പിന്നെ അതാ അടങ്ങും. അപ്പോൾ അങ്ങനെയൊന്നും ആരും ഡിസിപ്ലിൻ ഒന്നും ആരും ഒന്നുമില്ല. അവരവർക്ക് തോന്നുന്നതൊക്കെ ചെയ്യും, എനിക്ക് തോന്നുന്ന ഞാൻ ചെയ്യുമെന്ന് ഒന്നും നടക്കത്തുമില്ല. അതുകൊണ്ട് അതൊക്കെ പറയുമ്പോൾ ഇതും പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുകയാണ്.